ബ്രഹ്മത്തിന് പാദവും മറ്റും പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ചതുഷ്പാദ് അഷ്ടാശഭം ഷോഡശ കലം ഇത്യവൻ രൂപ ബുദ്ധി. ഉപാസന എങ്ങനെയെന്ന് പറയുന്നു, ശ്രുതി എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ. അവിടെ ചതുഷ്പാദ് എന്ന് പറഞ്ഞാൽ ചതുഷ്പാദ് എന്നുള്ള ബുദ്ധി, അഷ്ടാശഭം എന്ന് പറഞ്ഞാൽ അഷ്ടാശഭം എന്നുള്ള ബുദ്ധി ഭാവന, ഷോഡശ കലം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാവന, അങ്ങനെ ഭാവന ചെയ്യുക. കഥം നമ്മ ബ്രഹ്മണ സ്ഥിര ഇതി വികാരദ്വാരേണ ബ്രഹ്മണ ഉപമാനകൽപ്പന ഏവ ക്രിയത്തെ. ബുദ്ധി എങ്ങനെയാണ് ബ്രഹ്മത്തിൽ ഉറപ്പിക്കുന്നത്? ബ്രഹ്മം നിരാകാരം നിർഗുണം എന്ന് പറയുമ്പോൾ അവ്യക്തം എന്നെല്ലാം വരുമ്പോൾ അവിടെ ബുദ്ധി അതിൽ ഉറപ്പിക്കാൻ ഒരു ആലംബനമുണ്ട്. അപ്പോൾ ആലംബനമായിട്ട് വികാരങ്ങൾ നിർദ്ദേശിക്കുന്നു. വികാരങ്ങളിലൂടെ ഇവിടെ ചതുഷ്പാദ് അഷ്ട ശഭം ഷോഡശകലം എന്നെല്ലാം പറഞ്ഞ് ബ്രഹ്മവികാരങ്ങളെയാണ്, കാര്യങ്ങളെയാണ്, പൃഥ്വിയാദികളെയാണ്. അപ്പോൾ അതിന് മനസ്സിനെ ഉറപ്പിക്കും. അതൊരു ഉപാസനാ രീതി, ധ്യാന രീതി. ശ്രുതി നിർദ്ദേശിക്കുന്ന ധ്യാന രീതി ആണ് കഥം നാമ ബ്രഹ്മണി സ്ഥിരാസ്യാത്. എങ്ങനെ ബ്രഹ്മത്തിൽ മനസ്സൊന്നോ സ്ഥിരമാകും? ഇത് വികാരദ്വാരേണോ, വികാരത്തിലൂടെ ബ്രഹ്മണ ഉന്മാന കൽപ്പന ഏകക്രിയത. ബ്രഹ്മത്തിൽ ഉന്മാന കൽപ്പന, കൽപ്പന എന്ന് പറയുമ്പോൾ കേവലം ഭാവന മാത്രമാണ്, അതിനൊന്നും വാസ്തവമുണ്ട്. നഹി അവികാരി ആനന്ദേ ബ്രഹ്മണി സർവേഹി പുംഭി ശക്യ ബുദ്ധി സ്ഥാപയിതും മന്ദ മധ്യമ ഉത്തമ ബുദ്ധിത്വാത് പുംസാ. മനുഷ്യർ പൊതുവെ മന്ദബുദ്ധികളുണ്ട്, മധ്യമ ബുദ്ധികളുണ്ട്, ഉത്തമ ബുദ്ധികളുണ്ട്. അപ്പം എല്ലാവർക്കും ബ്രഹ്മത്തിൻ്റെ വാസ്തവ സ്വരൂപത്തെ പറഞ്ഞാൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. വാസ്തുവസ്വരൂപം എങ്ങനെ? അവികാരമാണ്, അനന്തമാണ്, നിത്യശുദ്ധ ബുദ്ധം മുക്തം എന്നെല്ലാം പറഞ്ഞാൽ അത് ഗ്രഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിന് കൈയും കാലും വാലും കൊമ്പും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സതിൽ ഉറപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ അവികാരേ അനന്തേ ബ്രഹ്മണി. അവികാരവും അനന്തവുമായിരിക്കുന്ന ബ്രഹ്മത്തെ സർവേഹി പുംഭി എല്ലാ മനുഷ്യർക്കും ശക്യ ബുദ്ധി സ്ഥാപിക്കും, ബുദ്ധി ഉറപ്പിക്കാൻ കഴിയില്ല. മന്ദ മധ്യമ ഉത്തമ ബുദ്ധിത്വാത്മ മന്ദ മധ്യമ ഉത്തമ ബുദ്ധിയാണ് മനുഷ്യൻ. അടുത്ത സൂത്രത്തിൽ പറയുന്നു പാദവത് യഥാ മന ആകാശയോ അധ്യാത്മം അധിദൈവതഞ്ച ബ്രഹ്മപ്രതീകയോ ആമനാദയോ ചത്വാരോ വാഗാദയം മനസ്സംബന്ധിന പാദ കൽപ്പ്യന്തി ചത്വാരശ്ച അഗ്നിയാദയ ആകാശ സംബന്ധന ആധ്യാനായ. ഈ പാദകൽപ്പനകളും ആധ്യാനായ സമ്യക് ധ്യാനായ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്? മനസ്സിന് വാക്ക്, പ്രാണൻ, ചക്ഷു, ശ്രോത്രം എന്ന് നാല് പാദം, ആകാശത്തിന് അഗ്നി, വായു, ആദിത്യൻ, ദിക് എന്ന് നാല് പാദം ഇങ്ങനെ പറയും. ഇതെല്ലാം ശ്രുതിയിൽ പറയുന്നതാണ്. ഇതും രണ്ട് വിഭാഗമാണ് കേട്ടോ, ഒന്ന് അധ്യാത്മം, ഒന്ന് അതിദൈവത്വം. ഒന്ന് ഈ ശരീര സംബന്ധിയായി, മറ്റൊന്ന് ദേവതാ സംബന്ധിയായി. യഥാ മന ആകാശയോഹോ മനസ്സിനും ആകാശത്തിനും. മനോബ്രഹ്മേത്യുപാസീത എന്നെല്ലാം പറയുന്നിടത്ത് ആകാശോ ബ്രഹ്മേത്യാദേശ, ആകാശം ബ്രഹ്മമാണെന്നെല്ലാം പറയുന്നിടത്ത് മന ആകാശയോ അധ്യാത്മം അധിദൈവതം ച ബ്രഹ്മപ്രതീകയോ. മനസ്സെന്ന് പറയുന്നത് അധ്യാത്മപ്രതീകമാണ് ബ്രഹ്മത്തിൻ്റെ. ആകാശമെന്ന് പറയുന്നത് അധിദൈവത പ്രതീക പ്രതീകമാണ്. ആമനാദേവ അങ്ങനെയാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത്. ചത്വാരോ വാഗാദയോ മനസ്സംബന്ധിന പാദാഹ കൽപ്പിയന്തേ. അവിടെ മനസ്സംബന്ധിയായി നാല് പാദങ്ങളെ കൽപ്പിക്കുന്നു, ഭാവന ചെയ്യുന്നു. ചത്വാരശ അഗ്നിയാദേഹ ആകാശസംബന്ധി, ആകാശത്തിനും അതുപോലെ നാല് അഗ്നിയാദി പാദങ്ങളെ കൽപ്പിക്കുന്നു ശ്രുതി. എന്തിന്? അധ്യാനായ ഭാവന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് പാദപദിൻ്റെ അർത്ഥം. ഇനി പാദപദം എന്ന് പറയുന്നത് മറ്റു തരത്തിൽ മനസ്സിലാക്കാം. അഥവാ പാദപദതി യഥാ കാർഷാപണേ പാദവിഭാഗോ വ്യവഹാര പ്രാചുര്യായ കൽപ്യത. കാർഷാപണമെന്ന് പറയുന്ന ഒറ്റ രൂപയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് കാല് അര മുക്കാല് എന്നിങ്ങനെ പാദകൽപ്പന ചെയ്യുന്നു. അതുപോലെ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും കൊടുക്കൽ വാങ്ങലിന് ഒരു രൂപ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. ചിലടത്ത് കാൽ രൂപ, ചിലടത്ത് അര രൂപ, ചിലടത്ത് മുക്കാൽ രൂപ എല്ലാം ഉപയോഗിക്കും. അതുപോലെ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി അഥവാ പാദപ ഇത കാർഷാപണേ പാദവിഭാഗവും വ്യവഹാര പ്രാചുര്യായ വ്യവഹാര പ്രാചുര്യം കൊണ്ടെന്ന് വെച്ചാൽ ലോകത്തിൽ അങ്ങനെയാണ് വ്യവഹാരങ്ങൾ നടക്കുന്നത്. എങ്ങനെ? കാർഷാപണത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല, കൂടുതലും അതിൻ്റെ അവയവങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ കൊടുക്കൽ വാങ്ങലെല്ലാം ചെയ്യുന്നത്. അതാണ് ഈ സകലേനൈവ കാർഷാപണേന സർവദാ സർവേ ജനാവ്യഹൃത്തും ഈശദേ ക്രയ വിക്രയ പരണ പരിമാണ നിയമാ തദ്വതിത്യർത്ഥം. ഈ സകലേനൈവ കർഷാപണേന എന്ന് വെച്ചാൽ ഒരു രൂപമുണ്ട്. സർവദാ സർവേ ജനാവ്യഹൃത്തും ഈശദേ, എപ്പോഴും എല്ലാവർക്കും ആ ഒരു രൂപമുണ്ട്. ഇടപാടുകൾ നടത്താൻ പറ്റില്ല. ക്രയ വിക്രയേ കൊടുക്കൽ വാങ്ങൽ പരിമാണ നിയമാത്, നിയമമുണ്ടല്ലോ. ഒരു രൂപമുണ്ടും കാൽ രൂപമുണ്ടും അര രൂപമുണ്ടും മുക്കാൽ രൂപമുണ്ടും. തദ്വത് അതുപോലെ ഇവിടെയും മനസ്സിലാകണം. ഉന്മാനാദികൾ പറഞ്ഞിരിക്കുന്നത് വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണെന്നത്. അപ്പോ ആദ്യം സേതു എന്ന് പറയുന്ന സേതു വ്യപദേശ, പിന്നെ ഉന്മേനം വ്യപദേശ, പിന്നെ വരുന്നത് സ്ഥാന സംബന്ധ വ്യപദേശം, ഭേദ വ്യപദേശം. അതാണ് അടുത്ത സൂത്രം. സ്ഥാന വിശേഷാത് പ്രകാശാധിപത്. ഇവിടെ അധ്യാത്മാതിദൈവതയോഹോ എന്ന് പറയാതെ അധ്യാത്മാതിദൈവതയോഹോ എന്ന് പറയാതെ അധ്യാത്മാതിദൈവതം എന്ന് പറഞ്ഞത് യഥാ മനാകാശയോ അധ്യാത്മം ഒന്ന് വേറെ വേറെയാണ്. ഇവിടെ സമാസമുണ്ടോ? സമാസമില്ലാതെ. അപ്പോ മന ആകാശയോ അധ്യാത്മം അധിദൈവതം ച, അവിടെ എന്തുകൊണ്ട് അവിടെ ച വന്നു? അപ്പൊ അവിടെ എന്ത് സമാസം വരേണ്ടത്? ഇതരേതര യോഗദന്ത എവിടെയൊക്കെ വരുന്നത്? ഇവിടെയൊക്കെയാണ് ചാക്യ നാലർത്ഥം, സമുച്ചയം അന്വാചയം ഇതരേതര യോഗം സമാഹാരം. അപ്പൊ ഇവിടെ ചാവുന്ന എന്തർത്ഥത്തിൽ ചാവിടെ വന്നിരിക്കുന്നത്? സമുച്ചയാർത്ഥത്തിൽ. അപ്പൊ സമാസം ചെയ്തിട്ട് സമാഹാരം അല്ലെങ്കിൽ ഇതരേതര യോഗത്തിൽ സമാസം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഓരോന്നും പ്രത്യേകം അന്വയിക്കണം. അതിനോട് അധ്യാത്മം എതിനോട് അന്വയിക്കും? അധിദൈവത്വം. മന ആകാശം എന്നുള്ളത് അധ്യാത്മം, മനസ്സ്, ആകാശം, അധിദൈവത്വം. ഇവിടെ അവിടെ സമുച്ചയം ച ഉപയോഗിച്ചപ്പോൾ സമാസം വരത്തില്ല. അപ്പൊ അത് അന്വയിക്കേണ്ടെങ്കിലും മന ആകാശയോഹോ ബ്രഹ്മപ്രതീകയോഹോ ആത്മാ ആമനാതയോഹോ അധ്യാത്മം അതിദൈവതം ച അത് പ്രത്യേകം. വാഗാദയോ മനസ്സംബന്ധിന ചത്വാഹ പാദാഹ കൽപ്യന്തേ. സൂത്രേ ദ്വയോരപി സംബന്ധഭേദവ്യപദേശയോ പരിഹാരോ വിധീയത്തെ. ഈ സൂത്രത്തില് ദ്വയോരപി സംബന്ധഭേദവ്യപദേശയോ, സംബന്ധവ്യപദേശത്തിനും ഭേദവ്യപദേശം രണ്ട് പൂർവക്ഷത്തിനും സമാനം പറയുന്നു. യഥപ്യുക്ത സംബന്ധവ്യപദേശാത് ഭേദവ്യപദേശാശ്ച പരം അധവസ്യാത് തദപ്യസം. സംബന്ധ വ്യപദേശം കൊണ്ടും ഭേദവ്യപദേശം കൊണ്ടും അധഃപരം, ബ്രഹ്മത്തിനപ്പുറമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് അസംബന്ധമാണ്. ഏത ഏകസ്യ അഭിസ്ഥാന വിശേഷ അപേക്ഷയ ഏതോ വ്യപദേശോ ഉപദ്ധ്യേതേ. സ്ഥാനവിശേഷത്തെ അപേക്ഷിച്ച് ഒന്നിന് തന്നെ സംബന്ധ വ്യപദേശം വരാം. അത് വിശദീകരിക്കുന്നു. ഏകസ്യാപി സ്ഥാന വിശേഷാപേക്ഷയ, സ്ഥാനവിശേഷത്തെ അപേക്ഷിച്ച് ഏതോ വ്യപദേശവും ഈ വ്യപദേശങ്ങൾ ഉപപദ്യത്തെ യുക്തമായിരിക്കുന്നു. സംബന്ധ വ്യപദേശത്താവത് അയമർത്ഥം. ആ സംബന്ധ വ്യപദേശം കൊണ്ട് ബ്രഹ്മത്തിന് അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞത് അത് വിശദീകരിക്കുന്നു. ബുദ്ധ്യാദി ഉപാധി സ്ഥാനവിശേഷയോഗാത് ഉദ്ഭൂതസ്യ വിശേഷ വിജ്ഞാനസ്യ ഉപാധിവശമേ യഹ് ഉപശമ സത്പരമാത്മനാ സംബന്ധ ഇതി ഉപാധി അപേക്ഷയായ ഉപചര്യതേ ന പരിമിതത്വ അപേക്ഷയ. ഇവിടെ സംബന്ധ വിപേക്ഷയ എന്ന് പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞ എന്താണ്? സുഷുപ്തി. അവിടെ പ്രാജ്ഞേന ഏകീഭൂത എന്നുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. പ്രാജ്ഞേന ആത്മനാ സംപരിഷുപ്ത സദാ സ്വാമ്യ സദാ സമ്പന്നോ ഭവത്. അപ്പോ സത്തിനോട് അപ്പോ സമ്പന്നമാകുന്നു. പ്രാണബന്ധനം ഹി സ്വാമി മന, ഇവിടെയെല്ലാം ഒന്ന് മറ്റൊന്നോട് ചേരുന്നു എന്നാണ്. അപ്പോൾ ഒന്ന് അത് ആത്മാവായെങ്കിൽ ബ്രഹ്മമായെങ്കിൽ മറ്റു വേറെ എന്തോ ഒന്നുകൊണ്ട് ചേരാണ്. അപ്പോൾ അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി. അതാണ് സംബന്ധത്തെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒന്നിനും മറ്റൊന്നിനോടുള്ള സംബന്ധം. സദാ സംയുക്തതാ സമ്പന്നോ ഭൂതി എന്ന് പറയുമ്പോൾ സത്തിനോട് ഏകീഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടുണ്ടെങ്കിലും ഏകീഭവിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഏതാണോ ഏകീഭവിക്കുന്നത് അത് ബ്രഹ്മമായിട്ടെടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നുണ്ട് ബ്രഹ്മത്തിനപ്പുറം എന്നെല്ലാം പൂർവക്ഷി പറഞ്ഞു പറയുന്നു. അത് ശരിയല്ല, ഒന്ന് തന്നെയാണ് ഇവിടെ. പക്ഷെ സ്ഥാനവിശേഷത്തെ അപേക്ഷിച്ച് ഇത് രണ്ടും പറഞ്ഞാണ്. സ്ഥാനവിശേഷ എന്ന് പറഞ്ഞു, സംബന്ധ വ്യപദേശവും ഭേദവ്യപദേശവും പറഞ്ഞു. അതാണ് സ്ഥാനവിശേഷാപേക്ഷയ ഏതോ വ്യപദേശവും ഉപപദ്ധ്യതേ. ഇങ്ങനെ ബുദ്ധ്യാദിപാതി സ്ഥാനവിശേഷയുക ഉദ്ഭൂതസ്യ വിശേഷ വിജ്ഞാനസ്യ. വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രത്തിലും സ്വപ്നത്തിലുമാണ്. അതെന്തുകൊണ്ടത് സംഭവിക്കുന്നു? ഉപാധികളൊക്കെ ഉണ്ട്. സത്യേകമാണ്, പക്ഷെ അവിടെ ഉപാധികളുടെ സമ്പർക്കം കൊണ്ട് ബുദ്ധി, കർണങ്ങൾ, വിഷയങ്ങൾ ഇതെല്ലാം ഉപാധികളാണ്. ഏകമായ സത്തിന് ഈ ഉപാധികളെല്ലാം വരുമ്പോൾ വിശേഷ വിജ്ഞാനോടെ ഉദ്ഭൂതമാകുന്നു, പ്രകടമാകുന്നു. അതാണ് ഈ ജാഗ്രതയിലെ അനുഭവങ്ങളെല്ലാം. ഈ ജാഗ്രതയിലെ അനുഭവങ്ങളാണ് ഇവിടെ വിശേഷ വിജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഉപാധി സമ്പർക്കം കൊണ്ട് സ്വാഭാവികമായി പ്രകടമാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഉദ്ഭൂതമായെന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തനിയെ സംഭവിക്കുന്നു. അതെ, ഇവിടെ പറയുന്നത് സുഷുപ്തി, ജാഗ്രത, സ്വപ്നത്തിലുള്ള വ്യത്യാസമാണ്. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഉദ്ഭൂതമാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വിജ്ഞാനമുണ്ടാകുന്നു, വിശേഷ വിജ്ഞാനമുണ്ടാകുന്നു. പറയുന്ന ഉണർവാണ്, അല്ലെങ്കിൽ സ്വപ്നമാകുന്ന ഉണർവാണ് എന്ന് പറയുന്നു. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഉപാധി സമ്പർക്കം കൊണ്ട്. അതാണ് ബുദ്ധ്യാദി ഉപാധി സ്ഥാന വിശേഷ യോഗ. സ്ഥാനവിശേഷം എന്ന് പറയുന്നതാണ്, ബുദ്ധ്യാദി ഉപാധികൾ തന്നെയാണ് ഇവിടുത്തെ സ്ഥാനവിശേഷം. അതുകൊണ്ടാണ് ഇതിനെ ജാഗ്രത എന്നും സ്വപ്നമെന്നും പറയുന്നത്. അതുകൊണ്ട് പറയും ജാഗ്രത സ്ഥാനം, സ്വപ്നസ്ഥാനം എന്നൊക്കെ പറയും. എന്താ ഈ സ്ഥാനം എന്ന് പറയുന്നത്? ഇവിടെ തുരിയനൻ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? തുര്യനിൽ സ്ഥാനമൊന്നുമില്ല. പിന്നെ ഈ സ്ഥാനമൊക്കെ എവിടെയാണ്? ഈ ഉപാധികൾ ആണ് സ്ഥാനമെന്ന് പറയുന്നത്. ആണ് ബുദ്ധ്യാദി ഉപാധി സ്ഥാന വിശേഷം. ഉപാധികൾ തന്നെയാണ് സ്ഥാനം. വിശേഷ യോഗ, അതിൻ്റെ യോഗം എന്ന് പറഞ്ഞാൽ സംബന്ധം. എന്തിനോട് വരുന്നു? തുര്യനോട് ഇതിൻ്റെ എല്ലാം സംബന്ധം വരുന്നു. ഉദ്ഭൂതസ്യ, അപ്പോൾ ഈ വിശേഷ വിജ്ഞാനം പ്രകടമാകുന്നു ഇവിടെ തുര്യൻ. ഉപാധ്യുപശമേ, ഇതെല്ലാം ഉപശമിക്കുന്നു. അത് എങ്ങനെ ഉപശമിക്കുന്നു? സ്വാഭാവികമായി തന്നെ. എങ്ങനെയാണോ പ്രകടമായത് അതുപോലെ തന്നെ അത് അപ്രത്യക്ഷമാകുന്നു. ഉപാധികളെല്ലാം യോപശമഹ, അപ്പൊ എന്ത് ഉപശമിക്കുന്നു? വിശേഷ വിജ്ഞാനങ്ങളെല്ലാം ഉപശമിക്കുന്നു. ജാഗ്രതും പോയി, സ്വപ്നവും പോയി. സ പരമാത്മന, അതിനെയാണ് പരമാത്മസംബന്ധം അല്ലെങ്കിൽ തുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പരമാത്മസംബന്ധം എവിടെ സംഭവിക്കുന്നു? സുഷുപ്തിയിൽ. അതവിടെ സംഭവിക്കുന്നു. സ പരമാത്മനാ സംബന്ധം, അതാണ് അവിടെ പറഞ്ഞത്. സദാ സമമിതതാ സമ്പന്നോ ഭവതി എന്ന് പറഞ്ഞു. ഉപാധി അപേക്ഷയായേ ഉപചര്യതേ. അപ്പോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഉപാധിയെ അപേക്ഷിച്ച് അങ്ങനെ ഒരവസ്ഥയിൽ ചെല്ലുന്നത് കൊണ്ടാണ് അതിന് സുഷുപ്ത സ്ഥാനം എന്ന് പറഞ്ഞത്. അത് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാ തുര്യൻ എന്ന് പ്രത്യേകം പറയുന്നത്? തുര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നാലാമത്തതെന്ന്? അപ്പോൾ ഈ സുഷുപ്തി എന്ന് പറയുന്നത് നിന്നും വേറിട്ട് പിന്നെ തുര്യനെ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജാഗ്രത്, സ്വപ്നം അവിടെ എല്ലാം തുര്യൻ തന്നെ. അതുപോലെ സുഷുപ്തിയിലും തുര്യൻ തന്നെ. എന്നാലും തുര്യനെന്ന് നാലാമത്തെ എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇതെല്ലാം ഉപാധികൾ അപേക്ഷിക്കുന്നതാണ്. ജാഗ്രത്തില് ഉപാധി എങ്ങനെ അപേക്ഷിക്കുന്നു? ഉപാധികളുടെ ആവിർഭാവം, അതിന് ജാഗ്രത അപേക്ഷിക്കും. സ്വപ്നം എന്ന് പറഞ്ഞാലോ, അവിടെയും ഉപാധികളുടെ ആവിർഭാവം. അപ്പോൾ അത് രണ്ടും ഈ തുര്യനെന്ന് പറയാൻ പറയാത്തതുകൊണ്ടാണ്. സുഷുപ്തി എന്ന് പറയുന്നതോ ഉപശമത്തെ ആശ്രയിക്കുന്നു, അതുകൊണ്ട് അതിനെയും തുര്യനെന്ന് വിളിക്കാൻ പറ്റില്ല. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തി എല്ലാം തുര്യനാണെന്ന് പറയണമെങ്കിൽ നാലാമത്തത് എന്നുള്ള അർത്ഥത്തിൽ തുര്യനെന്ന് പറയുന്ന പ്രത്യേകിച്ച് എന്തിനു പറഞ്ഞു? ഉപാധി ആശ്രയിച്ചിട്ട് രണ്ടെണ്ണ ഉപാധിയുടെ ആവിർഭാവത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ സുഷുപ്തി ഉപാധിയുടെ ഉപശമത്തെ ആശ്രയിക്കുന്നു. അപ്പോ ആവിർഭാവത്തെയോ ഉപശമത്തെയോ ആശ്രയിക്കാതെ സ്വയം പ്രകാശമായി നിൽക്കുന്നതിന് ഈ മൂന്നിൽ നിന്നും വേറിട്ട് തുര്യനെന്ന് പറയും. വാസ്തവത്തിൽ ഇത് മൂന്നും തുര്യൻ തന്നെയാണ് തത്വം അനുസരിച്ച്. എന്നാലും തുര്യനെന്ന് വ്യവഹരിക്കുന്നില്ല. വ്യവഹാരത്തിൽ ജാഗ്രത് സ്ഥാനം, സ്വപ്നസ്ഥാനം, സുഷുപ്തി സ്ഥാനം എന്ന് മൂന്നും പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു തുര്യനെന്ന് പറയുന്നു. അത് ഇതുകൊണ്ടാണ് ആവിർഭാവ തിരോഭാവം എന്ന് പറയുന്ന ഈ ഉപാധിയെ ആശ്രയിച്ചുള്ള മാറ്റങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് തഥാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി, ഇവിടെ സമ്പന്നനായിത്തീരുന്നു. അപ്പം ഇത് മനസ്സിലാകാതെ തുര്യനെന്ന് പറഞ്ഞാൽ ജാഗ്രതയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിൽ നിന്നും വേറിട്ട ഒന്നു എന്ന് കരുതിയിട്ടാണ് തുര്യനിൽ ചാടിക്കയറാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞു ഇത് പശുവിൻ്റെ കാല് പോലെ നാല് സാധനങ്ങളല്ല എന്ന് വിചാരിച്ചു. നിങ്ങളാരും അതിൽ ചാടിക്കയറുന്നു സാധ്യമല്ല, നടക്കാത്ത കാര്യമാണ്. അത് തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം അത് തന്നെയാണ്. ബുദ്ധ്യാദി ഉപാധിസ്ഥാന വിശേഷയോഗ ഉദ്ഭൂതസ്യ വിശേഷ വിജ്ഞാനസ്യ ഉപാധിവശമേ യൗപശമഹ സ പരമാത്മന സംബന്ധം. അതാണ് പരമാത്മ സംബന്ധം എന്ന് പറയുന്നത്. ഇത് അദ്വൈതത്തിന് സാധാരണ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിന് സമാധാനമാണ്. ഇതി ഉപാധി അപേക്ഷയാ ഏവ ഉപചര്യത്തെ. അവ ഈ ഏകീഭവിക്കുന്നു എന്ന് പറയുന്നതും തൃതീയ സ്ഥാനമെന്ന് പറയുന്നതുമെല്ലാം എന്താണ്? ഉപചാരമായി പറയുകയാണ്. ഉപചാരം എന്ന് പറഞ്ഞാൽ ഗുണപ്രയോഗമാണ്. ഇതി ഉപാധി അപേക്ഷയായ ഉപചര്യ എന്നാ പരിമിതത്വ അപേക്ഷയ, അല്ലാതെ അവിടെ ഏതെങ്കിലും ന്യൂനത ഉണ്ടായിട്ടല്ല. ന്യൂനതയില്ലാന്ന് വെച്ചാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇതാരാ രാവിലെ ഇത്രയും എനർജി വേസ്റ്റാക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ മൂന്ന് സ്ഥലത്തും യാതൊരു പരിമിതത്വമില്ല, പരിച്ഛിന്നത്വമില്ല, മൂന്ന് സ്ഥലത്തുമില്ല. പക്ഷെ ഉപാധികളെ ആശ്രയിച്ചുകൊണ്ട് ജാഗ്രത വേറെ, സ്വപ്നം വേറെ, സുഷുപ്തി വേറെ എന്ന് വ്യവഹരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സുഷുപ്തിയിൽ ഉപാധി ഉപശമിക്കുന്നു എന്നുള്ളതാണ് ഭാഷകാരൻ പറയുന്നത്. അത് ശ്രദ്ധിക്കുന്നു. അപ്പൊ ജാഗ്രതത്തിലും സ്വപ്നത്തിലും അത് സംഭവിക്കുന്നുണ്ട്. അവിടെ ഉപാധി ഉപശമിക്കുന്നുണ്ട്. അത് വെച്ചാൽ അവിടെ ഉപാധി നിലനിൽക്കുന്നു. സുഷുപ്തിയിൽ അങ്ങനെയല്ല, അത് ഉപാധി ഉപശമിക്കുന്നു. ഏ ഇല്ല, പ്രപഞ്ചം ഉപശമിക്കുന്നു. പ്രപഞ്ചോപശമ ശാന്ത എന്നെല്ലാം പറഞ്ഞു. പ്രപഞ്ചം ഉപശമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊരു അനുഭവമേ ഇല്ല എന്നോ അനുഭവമില്ലെന്നോ ഉപാധിരഹിതമായിരിക്കുന്നു എന്ന് പറയാം. ഉപാധി ഉപശമിച്ചാൽ ഉപാധിയില്ല. അതില്ല, പ്രപഞ്ചം ഉപശമിച്ചു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എന്നുവെച്ചാൽ ജാഗ്രത സ്വപ്നങ്ങളെ അപേക്ഷിച്ച് പറയുകയാണ്. അത് ജാഗ്രത സ്വപ്നങ്ങളെ അപേക്ഷിച്ച് ഇല്ല എന്നും ഉണ്ടെന്നുമെല്ലാം ബഹുകരിക്കാൻ പറ്റും. ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരം ദ്വന്ദ്വാത്മകമാണ്. അത് ദ്വന്ദ്വത്തിന്റെ തലത്തിലേ പറയാൻ പറ്റും. പ്രപഞ്ചം ഉണ്ടെന്നോ ഇല്ലെന്നോ, അനുഭവിക്കുന്നുണ്ടെന്നോ അനുഭവിക്കുന്നില്ലെന്നോ. കാരണം ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് ആപേക്ഷികമായ വ്യവഹാരമാണ്. വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ടില്ലെന്ന് അറിയുക, ഉണ്ട് ഇല്ല എന്ന് പറയുക, വിചാരം ചെയ്യുക, എല്ലാം ആപേക്ഷികമാണ്. അപ്പോ സുഹൃത്തിയിൽ അങ്ങനെ ഒരു വ്യവഹാര സാധ്യമല്ല. കാരണം അവിടെ അത് വ്യവഹാരശൂന്യമാണ്, അവ്യവഹാരിയമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പ്രപഞ്ചം ഉണ്ടെന്നോ ഇല്ലെന്നോ, ഉപാധി ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അത് ജാഗ്രത്തിലെ ഈ അനുഭവങ്ങൾ അവിടെ സുഷുപ്തിയിൽ അനുഭവിക്കുന്നില്ല. അനുഭവം ഇല്ല എന്നുള്ളൊരു വാസ്തവമാണ്. അങ്ങനെയൊന്നും അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു നക്കിഞ്ചിത് അവേദേശം. അതേസമയം അനുഭവ വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വ്യവഹാരം, ദ്വൈത വ്യവഹാരം, അത് രണ്ടിനെയും നിഷേധിക്കാനേ പറ്റും. ഒന്നായിട്ടും നിഷേധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. ജാഗ്രതയിലാണ് ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് പറയാം ഇല്ല എന്റെ മുമ്പിലതായി വസ്തു ഇരിക്കുന്നു. ഇതോട് നിന്നെടുത്ത് മാറ്റിയാൽ എനിക്ക് പറയാം ഇല്ല. എന്തുകൊണ്ട്? രണ്ടും പരസ്പരാശ്രിതമാണ്, ഉണ്ടില്ല എന്നുള്ള വ്യവഹാരം. സുഷുപ്തിയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ആ അവസ്ഥയിൽ ഉണ്ട് ഇല്ല എന്ന് വിവരിക്കാൻ പറ്റും. അപ്പൊ സുഷുപ്തി അവസ്ഥയിൽ പ്രപഞ്ചം ഉണ്ട് അല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല, അങ്ങനെ ഒരു വ്യവഹാരം അവിടെ സാധ്യമല്ല. ഉണ്ടെന്ന് പറയുന്നു, അത് അതിനെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവ്യവഹാരിയമാണ്. ഏതെങ്കിലും ഒന്നിനെ സംബന്ധിച്ചുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്നതെല്ലാം, പക്ഷെ വ്യവഹാരങ്ങളെല്ലാം ഇവിടെ സംഭവിക്കുന്നു ജാഗ്രത്തിൽ. ജാഗ്രത്തിലിരുന്നുകൊണ്ട് പറയാം, ജാഗ്രത്തിലെ ഈ അനുഭവങ്ങൾ അവിടെ ഇല്ല. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, ജാഗ്രത്തിലെ പ്രപഞ്ചമില്ല സുഷുപ്തിയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വ്യവഹാരമില്ലെന്നുള്ളതാണ്. അതിനപ്പുറം ഏതെങ്കിലും ഒന്നിന്റെ സത്യം അംഗീകരിക്കാനോ നിഷേധിക്കാനോ സാധ്യമല്ല. ജാഗ്രതയിലെ ദ്വൈത വ്യവഹാരം ഇല്ല, അത് ദ്വന്ദ്വ അതീതമായിരിക്കുന്ന അവസ്ഥ എന്നാണ്. അപ്പോൾ അങ്ങനെ വ്യവഹാര അതീതമായിരിക്കുന്നതാണ് തുര്യൻ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അതിനെ തുര്യൻ എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നത് ഉപാധി ഉപശമത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ ഈ ഉപാധിയുടെ ആവിർഭാവവും ഉപാധിയുടെ ഉപശമവും സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണങ്ങൾ നമുക്ക് കൽപ്പിക്കാം, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു. പറയുന്നത് സംസ്കാരം കൊണ്ടാണ്, അതാണ്, ഇതാണ്, പലതരത്തിലുള്ള ഈ കാരണങ്ങൾ പറയുന്നതെല്ലാം കേവല യുക്തികളാണ്. അനുഭവത്തിന് യാതൊരു നിലയുമില്ലാത്ത സ്ഥലത്ത് യുക്തി ആശ്രയിച്ചൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ജാഗ്രത നമുക്കുണ്ടില്ല എന്നൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. ഇവിടെ യുക്തി ആശ്രയിച്ച് നമുക്ക് പറയാം എന്തുകൊണ്ട് ഇവിടെ പാത്രമുണ്ട് മണ്ണെണ്ണമുണ്ട്. മണ്ണ് കാരണമാണെങ്കിൽ പാത്രം കാര്യമാണ്. ഇത്തരം യുക്തികളൊക്കെ ഇവിടെ നടക്കൂ, ഇവിടെ അനുഭവതലത്തിലേ നടക്കൂ. കാരണം യുക്തി എന്ന് പറയുന്നത് ആ യുക്തിസദ് യുക്തിയാണെങ്കിൽ അത് യഥാർത്ഥ അനുഭവത്തെ ആശ്രയിച്ച് വരുന്നതാണ്. പക്ഷേ സുഷുപ്തിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കാര്യകാരണ യുക്തികളും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇവിടെ അനുഭവശൂന്യമാണ്, ഒരു തരത്തിലുള്ള അനുഭവമില്ല. അപ്പോൾ യുക്തി വെച്ചുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു കാരണം ഉണ്ടായിരിക്കണം എന്ന് സുഷുപ്തിയെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അനുഭവമില്ല, യുക്തിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് അവ്യവഹാര്യമാണ്. പക്ഷേ എന്നിട്ടും അതിനെ തുര്യനെന്ന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായി താൻ ചെന്ന് പെട്ടത് ഉപാധിയുടെ ഉപശമത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ ഉപശമം എന്ന് പറഞ്ഞാൽ എന്താണോ, ഉപാധി വ്യവഹാരങ്ങളില്ല എന്നേ പറയാൻ പറ്റൂ. ജാഗ്രതത്തിന് അപേക്ഷിച്ചതും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഉപാധി ഉപശമേ ഉപശമ. അതുകൊണ്ട് സുഷുപ്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്നു. അത് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. അത് നമ്മൾ പറയുന്നത് ജാഗ്രതയിൽ പറയുന്ന പോലെയല്ല. അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ടെന്നുള്ളതല്ല, ജാഗ്രതയിലെ ഉണ്ട് ഇല്ല എന്നുള്ള വ്യവഹാരവും സുഷുപ്തിയിലെ ആ വ്യവഹാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. സുഷുപ്തിയിൽ അങ്ങനെ ഒരു വ്യവഹാരമില്ല, പക്ഷെ ജാഗ്രതയിലിരുന്നു കൊണ്ട് സുഷുപ്തിയെ സംബന്ധിച്ച് അങ്ങനെ നമ്മളൊരു വ്യവഹാരം പറയുന്നു. എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഉപാധിയുടെ ഉപശമം. ഏത് ഉപാധികളാണോ ഇങ്ങനെ ജാഗ്രത് സ്വപ്നം എന്നുള്ള ഈ വ്യവഹാരത്തിന് കാരണമായിരിക്കുന്നത്, ആ ഉപാധികളുടെ ഉപശമം, അത് സംഭവിക്കുന്നു. വിശേഷ വിജ്ഞാനസ്യ ഉപാധി ഉപശമേ യ ഉപശമഃ എന്നാണ്. സ പരമാത്മന സംബന്ധ, അതാണ് പരമാത്മ സംബന്ധം എന്ന് പറയുന്നത്. അവിടെ പരമാത്മ സംബന്ധത്തിന് വേറെ രണ്ട് സാധനങ്ങളൊന്നുമില്ല. ഒന്ന് പോയി പരമാത്മാവിനോട് ഒട്ടിപ്പിടിക്കാനൊന്നും സാധ്യമല്ല. നമ്മളെ ഭക്തന്മാരൊക്കെ പറയുന്നതുപോലെ പരമാത്മാവ് ചെന്നോട്ട് അലിഞ്ഞു ചേരും, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിവിടെ അംഗീകരിക്കുന്ന കാര്യമുണ്ട്. പരമാത്മാവിൻ്റെ അംശമാണ്. അതുകൊണ്ട് അതുമായിട്ട് ഇതൊന്നും ഇവിടെ അദ്വൈതത്തിൽ ഇതൊന്നും സമ്മതമായ കാര്യമില്ല. അംശംശിഭാവം വിലയം ഇങ്ങനൊരു കാര്യങ്ങളുമില്ല. ഈ പറയുന്നത് തന്നെ ഗൗണമായി പറയുന്നതാണ് ഉപശമം എന്ന് പറയുന്നത്. എന്നാ പരിമിതത്വ അപേക്ഷയ, ഏതെങ്കിലും തരത്തിൽ ഒരു പരിമിതിയെ ആശ്രയിച്ചുകൊണ്ടല്ല പറയുന്നു. എന്ന് വെച്ചാൽ ഈ ജീവന് പരമാത്മാവിനോട് ഏകീഭവിക്കുന്ന ജീവന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിമിതിയില്ല എന്നാണ്. പരിമിതിയില്ല എന്ന് പറഞ്ഞാൽ അവൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും തുര്യണ്ടല്ല. പിന്നെ പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉപാധികളെ കൊണ്ട് കൽപ്പിക്കുന്നതാണ്. വാസ്തവമായ പരിമിതി ഇല്ല. സുഷുപ്തിയിലാണെങ്കിലോ അവിടെ കൽപ്പനയുണ്ട്. അപ്പോൾ ഇത്ര ഒരു സംബന്ധ വ്യവദേശം പരമാത്മാവിനോട് ഏകീഭവിച്ചു എന്നെല്ലാം പറയുന്നത് ഏതെങ്കിലും പരിമിതി ആശ്രയിച്ചുകൊണ്ടല്ല. വാസ്തവത്തിലൊരു പരിമിതിയില്ല എന്നർത്ഥം. അതുപോലെ തന്നെ തഥ, അപ്പോൾ അത് സുഹൃത്തിയിലെ ഭേദവ്യപദേശത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഭേദവ്യപദേശവും ഈ സംബന്ധ വ്യപദേശം സുഹൃത്തിയിലെ സംബന്ധത്തെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും സംശയങ്ങൾ ഉണ്ടാക്കുന്നു. എങ്ങനെ പരമാത്മാവിനോട് ജീവാത്മാവ് ഏകീഭവിക്കുന്നു, അദ്വൈതത്തിൽ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇനി ദ്വൈതത്തിൽ അതിന് വേറെ അർത്ഥങ്ങൾ ഉണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോ ജീവാത്മാവ് പരമാത്മാവിൽ വിലയിക്കുന്നു, അതെങ്ങനെ സംഭവിക്കുന്നു? എന്നൊരു ഒരാൾ ഒരു സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സമാധാനം? എന്ന് പറഞ്ഞാൽ ചോദ്യകർത്താവ് സമാധാനപ്പെട്ടൊന്നും വരത്തില്ല. ചോദ്യകർത്താവിന് സമാധാനം വരണമെന്നില്ല. ഏത് ചോദ്യമായാലും ശരി, ചോദ്യകർത്താവ് പുറമേ നിന്നും വേണമെന്നില്ല. ചോദ്യകർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പുറമേ നിന്നൊരു ചോദ്യം വന്നാലും ഒക്കെ മനസ്സിലാക്കണം, ഈ ചോദ്യകർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പുറമേ ചോദ്യം ചോദിക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ വരാമെന്നുള്ള ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് സമാധാനം പറയുക എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ മനസ്സിന്റെ ചോദ്യത്തിന് സമാധാനം പറയുന്നതായിട്ട് എടുത്താൽ മതി. ചോദ്യം എന്തായിരുന്നു? ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചോദ്യം സ്വന്തം മനസ്സിൽ എന്ത് തന്നെ വരുന്നതെന്ന് വയ്ക്കുക. അപ്പൊ എന്തായിരിക്കും സമാനം പറയുന്നത്? ഞാൻ ഇതുവരെ പറഞ്ഞ സമാധാനത്തിന് ഇതുവരെ വിശദീകരിച്ച രീതിയിൽ ഒരു സമാനം പറയണമെങ്കിൽ വളയത്തിൻ്റെ പുറത്ത് ചാടണം. എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും വളയത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. വളയത്തിന് പുറത്ത് ചാടി ചിന്തിക്കുന്നു, അതുകൂടെ മനസ്സിലാകും. അതിനാണ് ഞാൻ ഇത്രയും സമയം ഇക്കാര്യത്തെ വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സമാധാനം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? അത് തന്നെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി പറഞ്ഞു തന്നെയാണ് സമാധാനം. അതായത് ചോദ്യം ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ്? ജീവാത്മാവ് പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യം അദ്വൈതത്തിന്റെ പക്ഷത്ത് നിന്നാണോ അതോ അദ്വൈതത്തിന്റെ? ചോദ്യകർത്താവിന്റെ താല്പര്യം മനസ്സിലാക്കാതെ നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ നേരം വെളുക്കുന്നവരെ പറഞ്ഞു കഴിഞ്ഞാലും സമാധാനമാകത്തില്ല. കാരണം ചോദ്യകർത്താവിന്റെ മനസ്സിൽ ചോദ്യം ഏത് പക്ഷത്തിൽ നിന്നുകൊണ്ടാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് അദ്വൈതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പറയേണ്ട മറുപടി ഒന്ന്, അല്ല ദ്വൈതിയുടെ പക്ഷത്ത് നിന്നാണെങ്കിൽ ഇവിടെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ ഉള്ളൂ, ഒന്ന് അദ്വൈതവും ദ്വൈതവും. ഏത് ചോദ്യം വരുമ്പോഴും ഏത് പക്ഷത്ത് നിന്നാണ് ചോദ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമാധാനം ചോദ്യത്തിന് സമാധാനമായി വരത്തുള്ളൂ. ഈ ചോദ്യകർത്താവ് ചിലപ്പോൾ അതൊന്നും ഉദ്ദേശിക്കില്ല, പൊട്ടക്കണ്ണം മാവി എറിഞ്ഞതുപോലെ ഒരു എറിയറിയില്ല. ഈ വ്യത്യാസങ്ങളൊന്നും ചോദ്യകർത്താവിന്റെ മനസ്സിൽ തന്നെ കാണത്തില്ല. അപ്പൊ ഇതൊരു ഒരു രീതിയാണ്. അതായത് ഒരാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിന്നുകൊണ്ടാണ് ചോദ്യം എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ഒരു നാല് വികല്പം അഞ്ച് വികല്പം അങ്ങോട്ട് ഉന്നയിക്കുക. ഇതിൽ ഏതാണ് നിങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ചോദ്യം? ഇതൊരു വിചാര രീതിയാണ് വാദഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു രീതിയുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഇപ്പോൾ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കുക. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും വ്യാഖ്യാതാക്കൾ, അത് പ്രത്യേകിച്ചും ആനന്ദഗിരിയൊക്കെ കാര്യത്തിൽ വളരെ മിടുക്കനാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് വികല്പങ്ങൾ കണ്ടെത്തി ഓരോന്നിനായിട്ട് സമാധാനം പറഞ്ഞു പറഞ്ഞു ഭാഷ്യത്തെ വിശദീകരിക്കും. അത് അവിടെ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ വാദഗ്രന്ഥങ്ങൾ. അപ്പോൾ ചോദ്യകർത്താവ് തന്നെ വാസ്തവത്തിൽ ഇത്രയൊന്നും ചിന്തിച്ചിരിക്കില്ല. തൻ്റെ ചോദ്യത്തിന് ഇത്രയും വ്യാപ്തി ഉണ്ടെന്ന് ചോദ്യകർത്താവ് ചിന്തിക്കില്ല. ചിസ്സുകയിൽ തുടങ്ങുമ്പോൾ സ്വയം പ്രകാശം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ആരംഭിക്കും. എന്താണ് സ്വയം പ്രകാശം? അപ്പോൾ ഒരു പത്ത് ചോദ്യം അങ്ങോട്ട്. സ്വയം പ്രകാശം എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഇതാണോ, അതോ ഇതാണോ, അതോ ഇതാണോ, അതോ ഇതാണോ? ചോദ്യം ചോദിച്ചതൊന്നും തന്നെ കൺഫ്യൂഷൻ. ഞാൻ ഇത്രയൊന്നും ഒരിക്കലും ചിന്തിച്ചതേ ഇല്ല. ഇത്രമാത്രം ഈ ചോദ്യത്തിന് അർത്ഥ വ്യാപ്തിയുണ്ടെന്ന് ഞാൻ ചിന്തിച്ചേ ഇല്ല. അത് വിശദീകരിച്ച് വരുമ്പോൾ പേജുകൾ പേജുകൾ പേജുകൾ കടന്നു പോകും. ഒടുവിലാണ് ചോദ്യകർത്താവ് തൻ്റെ ചോദ്യത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദ്യകർത്താവ് തൻ്റെ ചോദ്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചോദ്യകർത്താവ് അത് അവിടെ തന്നെ സമാധാനവും വന്നു. പിന്നെ ചോദിക്കാൻ ധൈര്യപ്പെടുത്തില്ല. അപ്പോൾ തൻ്റെ ചോദ്യത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണ എത്ര പരിമിതമായിരുന്നു എന്നുള്ള അപ്പോൾ മനസ്സിലാകും. അപ്പം അതാണ് ഏത് ചോദ്യങ്ങൾക്കും സമാധാനം പറയുമ്പോൾ ഏത് പക്ഷത്ത് നിന്നാണ് ആ ചോദ്യം ഉന്നയിച്ചതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സമാധാനം പറയാൻ. അപ്പോൾ ചോദ്യം ചോദിച്ച ആളിന് ചിലപ്പോൾ അങ്ങനെയൊന്നും ഒരു ബോധം കാണത്തില്ല. ആനയെ കൊണ്ടുപോകുന്നവൻ്റെ അടുത്ത് ആനയെ തരുമെന്ന് ചോദിക്കും പോലെ ആയിരിക്കും, ബോധം കാണത്തില്ല. അപ്പോൾ ആ ചോദ്യകർത്താവിന് ആദ്യം മനസ്സിലാക്കി കൊടുക്കും നിങ്ങളുടെ ചോദ്യത്തിന് ഇന്ന ഇന്ന അർത്ഥ തലങ്ങളുണ്ട്, അത് വിശദീകരിക്കുന്നു, എന്നിട്ട് ഇന്ന ഇന്ന സമാധാനങ്ങൾ വരും എന്ന് പറഞ്ഞാൽ പിന്നെ ആൾ പിന്നെ ആ ചോദ്യം അതുപോലുള്ള ചോദ്യവുമായിട്ട് വരത്തില്ല. ഇയാളുടെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പറ്റിയ ആളല്ല എന്ന് പറഞ്ഞു പിന്നീട് ചോദ്യവുമായിട്ട് വരത്തില്ല. അതിനത്രയും അർത്ഥവ്യാപ്തിയുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും ചോദ്യം നമ്മളോടൊരു ആളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ തത്വചിന്താപരമായ വിഷയങ്ങൾ ദാർശനികമായ വിഷയങ്ങൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മനസ്സിലെന്താ ആദ്യം ചെയ്യേണ്ടത്? ചോദ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അങ്ങോട്ട് ചോദിക്കുക. ചോദ്യത്തെ ഒരു ചോദ്യമായിട്ടെടുക്കുക. പല ചോദ്യങ്ങളും ചോദ്യത്തെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കുക. എന്താണ് ആ ചോദ്യത്തിൻ്റെ താല്പര്യം? അപ്പോൾ അതിനെല്ലാം ഓരോ ഒരു ചോദ്യത്തിൽ നിന്നും പല ചോദ്യങ്ങൾ കണ്ടെത്തുമ്പം ആ ഓരോ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ചോദ്യകർത്താവ് ക്ഷീണിക്കും. അത്രയും ഉൾക്കൊള്ളുന്നതിനുള്ള ശേഷിയൊന്നും ചോദ്യകർത്താവിന് കാണത്തില്ല. അപ്പോൾ ചോദ്യം തന്നെ അവിടെ അവസാനിക്കും. ഇതൊരു രീതിയാണ്. അതുമാത്രമല്ല, ഈ പല ചോദ്യങ്ങളും നമ്മൾ ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവൻ ഇതിന് വളഞ്ഞ ബുദ്ധിയുള്ളവനാണെങ്കിൽ നമ്മൾ മറുപടി വരുമ്പോൾ വെട്ടിലായിപ്പോകും. മറുപടി കൊണ്ട് ഉദ്ദേശിക്കാത്ത അപകടത്തിൽ ചെന്നെയാണ്. മറുപടി പറയുമ്പോൾ അപ്പോൾ അത് ചിലർ വലിയ സാമർഥ്യമെന്നാണ്. അങ്ങനെ ചോദ്യം ചോദിച്ച ആൾക്കാർ വിഷമിപ്പിക്കുക. സാറിന് ഈ ചാനൽ ചർച്ച ചെയ്തും മറ്റും കാണും. വലിയ കാര്യമായിട്ട് ആൾക്കാർ മറുപടി പറയാൻ, ചില മിടുക്കന്മാരുണ്ട്. അവരൊരു ചോദ്യം ചെയ്തു, ഇയാൾ മറുപടി ഒരു ആകെ സംഗതി, ആകെ പ്രശ്നം. അവർ തർക്കശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കോമൺ സെൻസ് ഉണ്ട്. ചോദ്യം ചോദിച്ച് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന, അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, പറയുന്നതിലൊന്നും ഒരു കഴമ്പില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ചോദ്യ സമാധാനവും അവർ ചോദിക്കുന്ന സമാധാനം പറയുന്നതും മനസ്സിലാക്കേണ്ട രീതിയാണ്. എങ്ങനെ ആൾക്കാരെ വെട്ടിലാക്കുന്നു ചോദ്യം ചോദിച്ചിട്ട്, അവസാനം ഉത്തരം പറയുന്ന ആൾ ബബ്ബെന്നാകും, എന്ത് പറയണമെന്നറിയാതെ വിഷമിക്കും. അപ്പം ചോദ്യം ചോദിച്ചാളിന് ഒരു ആനന്ദമാണ് ഉള്ളിൽ. പിന്നെ വിഷമിപ്പിച്ചല്ല, അവർക്ക് ഉത്തരം വേണമെന്നില്ല, ഉത്തരം പ്രവചിച്ചല്ല, അവർക്കൊരു ഒരു ആനന്ദ നിർവൃതി ഉള്ളിൽ അനുഭവിക്കുക. ഒരാൾ തൻ്റെ മുമ്പിലിരുന്ന് പരുങ്ങുന്നതാണല്ലോ, അത്രയേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വന്നു എന്നുള്ളത്, എന്ന് വെച്ചാൽ ഇത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എപ്പോഴും അത് വേണമെന്നുള്ളതല്ല. എപ്പോഴെങ്കിലും ചാനലുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവര് ഇതറിഞ്ഞിരിക്കും. അപ്പൊ പിന്നെ ചോദ്യകർത്താവ് ആനന്ദിക്കുന്നതിന് പകരം തിരിച്ച് പത്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആനന്ദിക്കാം. ഇവൻ കിടന്ന് പരങ്ങുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ് അവർക്ക് കിട്ടിയിട്ടില്ല. അത് തർക്കശാസ്ത്രത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ ഇന്ന് ട്രെയിനിങ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്, ആ സംബന്ധ വ്യപദേശം, പിന്നെ ഭേദവ്യപദേശം, തഥാ ഭേദവ്യപദേശോ വിബ്രഹ്മണ ഉപാധി ഭേദ അപേക്ഷയാ ഉപജരി. ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉപാധിഭേദത്തെ അപേക്ഷിച്ചിട്ടാണ് ഗുണമായി പറയുന്നതാണ്. എന്നാ സ്വരൂപഭേദ, സ്വരൂപഭേദത്തെ അപേക്ഷിച്ചിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞു ഹിരൺമയനായ പുരുഷൻ അങ്ങനെ പറഞ്ഞു. പിന്നെ ചാക്ഷുഷ പുരുഷൻ എന്ന് പറഞ്ഞു. ഈ ഭേദം ഇത് പലതവണ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭേദമൊന്നുമില്ല, അത് ഉപാധികളെ അപേക്ഷിച്ചാണ് എന്നുള്ള കാര്യം വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ. പ്രകാശാധിപത് ഈ ഉപമോപദാനം, പ്രകാശാധിപത് എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, ഉപമയെ ആശ്രയിച്ചിട്ടാണ്. ഇതും പലതരത്തിൽ വ്യാഖ്യാനിക്കാം. യഥാ ഏകസ്യ പ്രകാശസ്യ സൗരസ്യ ചാന്ദ്രമസസ്യ ഉപാധിയോഗാ ഉപജാത വിശേഷസ്യ ഉപാധിപശമാത് സംബന്ധ വ്യപദേശോ ഭവതി ഉപാധി ഭേദാച്ച ഭേദവ്യപദേശ എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പറയുന്ന ഭാഷയുടെ ഒരു പ്രത്യേകത. ഭാഷയുടെ ചമത്കാരം ഒരു കാര്യം തന്നെ ഇവിടെ തന്നെ ഇതിനെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്. ഇവിടെ ഭാഷ രത്നപ്രഭ ന്യായനിർണയം ഭാമതി അവരെല്ലാം ഇതേ ഒരു കാര്യത്തെ തന്നെ വിശദീകരിക്കുന്ന ഭാഷയുടെ ഗാംഭീര്യം. അത് ഭാമതികാരൻ ഈ കാര്യത്തെ വ്യാഖ്യാനിക്കുന്നു. യഥ സൗര ആലവുകാതിർ അങ്കുല്യാതിപാധിന ഭിന്നസ്യ ഉപാധി വിയോഗേ മഹാലോകാദ്ധ്യാത്മന സംബന്ധ ഉപചാര തദ്വത്. ആദിത്യചക്ഷുഷോ സ്ഥാനയോ ഭേദ ഹിരൺമയ പുരുഷഭേദ കൽപ്പന. എന്ന് ഒരാൾ വ്യാഖ്യാനിക്കുമ്പോൾ വേറൊരാൾ വ്യാഖ്യാനിക്കുന്നതാണ്. ഇത് ഭാഷ്യം. ഇത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ഭാഷയുടെ പരിചയം വേണം. ഇനി ഭാഷയുടെ പരിചയം കുറച്ചുള്ളവർക്കും അത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനങ്ങളെ തന്നെ വായിക്കണം. നിങ്ങൾ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും വായിച്ച് ബുദ്ധിയെ കേടാക്കരുത്. തഥാ ഇനി ഭാമതികാരൻ യഥാ, ഈ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പൊട്ടനോമ്പി ശംഖു വിളിച്ചതുപോലെ എന്നാലും കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശേഷിയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. പൊട്ടന്മാരോമ്പി ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്നാൽ സൗധ ജാലമാർഗ നിവേശിന്യഹ സവിദർഭാസു ജാലമാർഗോപാധിഭേദാഭിന്നാഭാസന്തി തദ്വിഗമേതു ഗഭസ്തി മണ്ഡലേനേകീഭവന്തി അധഹത്തേന സംബന്ധ്യന്തേ ഹേമമിഹാപി. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ ആ ഭാഷയുടെ ഗാംഭീര്യവും മാധുര്യവും ഭാമതികാരന് കിട്ടിയിട്ടുള്ളതുപോലെ മറ്റാർക്കും കിട്ടിയിട്ടില്ല. ഇതും ഒരു കാര്യത്തെ വിശദീകരിക്കുന്നതിന് ഭാഷയ്ക്കുള്ളൊരു, പക്ഷെ അത് ഗ്രഹിക്കാമെന്നുള്ളത് നോക്കി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഭാഷ്യകാരൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനോഹരമായ ഭാഷയാണ് വ്യാഖ്യാത ഉപയോഗിച്ചിരിക്കുന്നത്. അതെടുത്ത് വെച്ച് വായിച്ചു പോകും. നമുക്ക് ഒരു തവണ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലായെന്നെങ്കിലും രണ്ടു മൂന്ന് തവണ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാവും, ഒറ്റ തവണ കൊണ്ട് മനസ്സിലാകത്തില്ല. അവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ കാര്യം. എന്താണ് പറയുന്നത്? ഉപാധി ഭേദം കൊണ്ടാണ് ഈ പ്രകാശത്തിൽ ഭേദം പലതരത്തിലും വരാം. വരുന്ന ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു വരുന്നു, ജനലിൽ കൂടെ വരാം, മറ്റ് സുഷിരങ്ങളിൽ കൂടി കടന്നു വരാം, വാതിലിൽ കൂടെ കടന്നു വരാം. ആ പ്രകാശത്തിനൊക്കെ ഓരോ വിശേഷതകളുണ്ടാകും, റൗണ്ടായിരിക്കും, സ്ക്വയറായിരിക്കും. പക്ഷെ ആ പ്രകാശം അതെല്ലാം എന്താണ്? ഉപാധി ഭേദം കൊണ്ടാണ് വാസ്തവത്തിൽ ആ സൂര്യാലോകം എന്ന് പറയുന്നത് ഏകരൂപത്തിലാണ് ഉപാധി വിട്ടിട്ട് ചിന്തിച്ചാൽ. ഇനി ഇത് വേറൊരു തരത്തിലും പറയാം. ഒരേ ഒരു സൂര്യൻ്റെ പ്രതിബിംബ രൂപത്തിൽ പലയിടത്തും പലതരത്തിലുള്ള പ്രകാശങ്ങൾ കാണുന്നുണ്ട്, പ്രതിബിംബങ്ങൾ. ഇവിടെ എന്താ ഭേദം എന്ന് പറയുന്നത്? എന്താ? ഉപാധി ആശ്രയിച്ചിട്ടാണ്. അവിടെ ഉപാധികൾ, ആ ജലം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെന്താ? ഏകമായ പ്രകാശം മാത്രം. അപ്പോൾ ചില സ്ഥലത്ത് പറയും എന്താണ്? പ്രതിബിംബം ബിംബത്തോട് ഏകീഭവിച്ചു എന്ന് പറയും. പ്രതിബിംബം ബിംബത്തിൽ ലയിച്ചു. ജലത്തിൽ കണ്ട സൂര്യപ്രതിബിംബം ആ സൂര്യബിംബത്തിൽ ലയിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ പ്രതിബിംബം പോയി അവിടെ ലയിക്കുന്നത്? പക്ഷികാരൻ പറയുന്നു, അങ്ങനെയെല്ലാം പറയുന്നിടത്ത് ആ ലയിച്ചു നേരത്തെ തന്നെ ഉപശമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സംശയം എന്താണ്? ഇത്രയേ ഉള്ളൂ, ആ ഉപാധി പോയി, ഉപാധി ഇല്ലാതായെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ആ സൂര്യന് ഒരു പ്രതിബിംബ സൂര്യനൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ട് വേണ്ടേ? അതില്ലാതെ ഉണ്ടായിന്ന് പറയുന്നതോ അത് വാസ്തവത്തിൽ ഉണ്ടായതല്ല. പിന്നെ ലയിച്ചു എന്ന് പറയുന്നതോ ഉപാധി നശിച്ചു എന്നർത്ഥം കൊടുത്താൽ മതി. അപ്പം ഭേദവ്യപദേശവും എന്ന് പറയുന്നത് കേവല ഉപാധി ആശ്രയിച്ചു ഏകമായ ചൈതന്യത്തിൽ ഹിരൺമയ പുരുഷനെന്ന് പറയുന്നു ഒന്ന്, ചാക്ഷുഷ പുരുഷനെന്ന് പറയുന്നു ഒന്ന്, എല്ലാം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. ഇത് പലപ്പോഴും വിശദീകരിച്ചാണ്. അതാണ് യഥ ഏകസ്യ പ്രകാശസ്യ സൗര്യസ്യ ചാന്ദ്രമസസ്യവ, സൂര്യന്റെയോ ചന്ദ്രന്റെയോ എല്ലാം പ്രകാശം. ഉപാധിയോഗ, ഉപാധിയോഗം കൊണ്ട് ഉപജാത വിശേഷസ്യ, പല പല വിശേഷങ്ങളും ഉപജാതമാകുന്നത്, ഉണ്ടാകുന്നതെന്നർത്ഥം. ഉപാധിവശമാ, ഉപാധികൾ ഉപശമിക്കുമ്പോൾ സംബന്ധ വ്യപദേശബോധി, അപ്പോഴാണ് അവിടെ സംബന്ധത്തെ കുറിച്ച് എങ്ങനെ ആ പ്രതിബിംബം ബിംബത്തിൽ ലയിച്ചു, അവിടെയാണ് സംബന്ധ വിപദേശം വരുന്നത്. ഉപാധിഭേദാസ്തഭേദവിപദേശം, ഉപാധിഭേദം കൊണ്ടാണ് ആ ഭേദവിപദേശം വരുന്നത്. മറ്റും ഭാഷകാരൻ പറയുന്നു, മറ്റുദാഹരണം പറയുന്നു, യഥാവാ സൂചി പാശ ആകാശാദിഷു ഉപാധ്യപേക്ഷയായവ ഏതോ സംബന്ധ ഭേദവിപദേശു ഭൂതത്വത്വം. അപ്പൊ സംബന്ധ വ്യപദേശവും ഭേദവിപദേശവും, സൂചി കുഴയിലെ ആകാശം, പാശ കയർ കൊണ്ടൊരു കുരുക്കിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ആകാശം, ഇങ്ങനെയുള്ള ആകാശങ്ങൾ ഉപാധികളെ അപേക്ഷിച്ചിട്ടാണ്, ഏതോ അതിനെ അപേക്ഷിച്ചിട്ടാണ് സംബന്ധ ഭേദവ്യപദേശങ്ങളെല്ലാം. അപ്പൊ അവിടെ പറയുന്നതാണ് ആ ആകാശം മഹാകാശത്തിൽ ലയിച്ചു എന്നെല്ലാം പറയുന്നിടത്ത് സംബന്ധ വ്യപദേശവും ഭേദവ്യപദേശവും ബോധത്വം. അതുപോലെയുള്ളൂ ഇവിടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ഭേദ വിപദേശത്തെക്കുറിച്ചും സംബന്ധ വിപദേശത്തെക്കുറിച്ചും പറയുന്നു. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിൽ നിന്ന് അപ്പുറമായി എന്തെങ്കിലും ഉണ്ട് എന്ന് ഈ ശ്രുതിവാക്യങ്ങൾ കേട്ടിട്ട് ഭ്രമിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു.